അടുത്തേതാണ് പതിമൂന്ന് ഓരോന്നതായി അവയവം മുഴുവൻ വിരിച്ച് വേറാക്കിയാൽ ഉലകമില്ല വിചിത്രമത്രേ. വേറാകും ഈ അവയവങ്ങളും ഏവും പൂട്ടാരായകളില്ല അഖിലവും നിജബോധമാത്രം. ഗുരുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിശദീകരണമാണ്, വ്യാഖ്യാനമാണ്. പല സന്ദർഭങ്ങൾ ഈ വ്യാഖ്യാനം പറയും. കുറ്റിപ്പുഴയുമായിട്ടുള്ള സംഭാഷണത്തിൽ പറഞ്ഞ സ്മരണാഞ്ജലി, കുറ്റിപ്പുഴയുടെ സ്മരണാഞ്ജലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പലരും ഓരോന്നതായി അവയവം മുഴുവൻ വിരിച്ച് വേറാക്കിയാൽ, അവയവി എടുത്തു കഴിഞ്ഞാൽ അവയവി എന്ന് വെച്ച അവയവങ്ങളുള്ളത്, അവയവം എന്ന് പറഞ്ഞാൽ ഭാഗം അംശം പാർട്ട്. അവയവങ്ങളുള്ള ഒന്നിനെ അവയവി എന്ന് പറയും. അപ്പൊ ഈ ഇത് ഇവിടെ പറയുന്നത് ഒരു പഴയ സങ്കല്പം അനുസരിച്ചിട്ടാണ്. എന്താണ് ഈ പ്രപഞ്ചം മുഴുവൻ അവയവങ്ങൾ കൂടിച്ചേർന്ന അവയവികളാണ് എന്നുള്ള പഴയ ഭൗതിക കാഴ്ചപ്പാട് വെച്ചാണ് ഈ പറയുന്നത്. പ്രപഞ്ചത്തിലെ ഏത് വസ്തു എടുത്താലും ശരി, പ്രാപഞ്ചികമായ ഏത് അവയവങ്ങൾ അംശങ്ങളുള്ള അവയവിയായിരിക്കും. ഏതിനെ എടുത്താലും, എത്ര ഒരു മണൽത്തരി എടുത്താലും ശരി, മണൽത്തരി എടുത്തു കഴിഞ്ഞാൽ അതിന് അവയവങ്ങൾ കാണും. അപ്പൊ മണൽത്തരി അവയവി എന്ന് പറയും. അവയവങ്ങൾ ഉള്ളതുകൊണ്ട് അവയവി എന്ന് പറയുമ്പോൾ ഛേദിക്കാൻ വയ്യാത്തതായി ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല. ആത്മാവൊഴികെ ബാക്കിയുള്ളതല്ല, അല്ലെങ്കിൽ ബോധം. ബോധം എന്ന് പറയുമ്പോൾ ഇവിടെ ഗുരു പറയുന്ന സച്ചിദാനന്ദം ഒഴികെ ബാക്കി പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ എല്ലാം ഏതുവരെ നമ്മൾ അന്വേഷിച്ചു പോയാലും ശരി, ഒരു പാറ അതൊരവയവിയാണ്. അതിനെ പൊട്ടിച്ചാൽ പാറ കല്ലുകളായി, വീണ്ടും അവയവിയായി. അതിനെ പൊട്ടിച്ചാൽ വീണ്ടും കഷ്ണങ്ങൾ അവയവി, ഓരോ കഷ്ണവും ഓരോ അവയവി. അതിനെ പൊട്ടിച്ചാൽ ഓരോ കഷ്ണവും ഓരോ അവയവി. അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ മണൽ തരി വന്നു കഴിഞ്ഞാൽ അതും അവയവി. അപ്പോൾ അവയവി ആയിരിക്കും ഓരോ കഷ്ണങ്ങൾ എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവയവി ഇല്ലാതാകുന്നു എന്നാണ്. പരമാവധി പൊട്ടിക്കാവുന്നുള്ളതുവരെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവയവി ഇല്ലാതാകുന്നു. അവയവി ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവയവുമില്ല. അപ്പോ അവയവവും ഇല്ല, അവയവിയും ഇല്ല. അങ്ങനെയാണ് പ്രപഞ്ചമില്ല എന്ന് പറയുന്നത്. അദ്വൈതികൾ ഉപയോഗിക്കുന്ന ഒരു ചിന്താ രീതിയാണ്. കാരണം പ്രപഞ്ചം മുഴുവൻ അവയവികളാണ്. അപ്പൊ അവയവികൾ അവയവി ഇല്ലാതെ വരുമ്പോൾ പ്രപഞ്ചം ഇല്ലാതാകുന്നു എന്നാണ് ഇതിന്റെ അടിസ്ഥാനം. അവിടെ പ്രപഞ്ചത്തിലെ ഏത് സൂക്ഷ്മമായ അംശം എടുത്താലും അത് അവയവിയായിരിക്കും എന്നുള്ളതാണ് എന്നുള്ള ഒരു സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അവയവികളില്ലെങ്കിൽ പ്രപഞ്ചമില്ല. പിന്നെ എന്താ ശേഷിക്കുന്നത്? പിന്നെ പ്രപഞ്ചാതീതമായിരിക്കുന്ന ബോധം, സച്ചിദാനന്ദ ശേഷിക്കും. പിന്നെ ഇവിടെ ഇപ്പൊ അവയവികളെ പിരിക്കുക എന്ന് പറഞ്ഞാല് ഒരു പാറയെ പൊട്ടിക്കാം, അതിന്റെ വിഷങ്ങളെ പൊട്ടിക്കാം, ഗുരുവർ ഉദാഹരണം പറയുന്നത് ഒരു വീട് ഉദാഹരണം പറയുന്നതാണ്. ഇവിടെ വസ്ത്രത്തിന്റെ ഉദാഹരണം പറയും. അതടുത്ത് ഏകദേശം അതുപോലെ പറയും. മൂന്നാമത്തേ പറഞ്ഞു വാസസ്സു തന്തുവിത്ത് കഞ്ഞി ഇതാദി. ആ മൂന്നാമത്തെ പറഞ്ഞതിന്റെ തത്വം ഇവിടെ പറയുന്നു. അത് തന്നെ ഉദാഹരണം. മൂന്നാം പദ്യത്തിന്റെ തത്വം ഇവിടെ പറഞ്ഞു. അത് ഉദാഹരണം. അങ്ങനെ പിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഇങ്ങനെ പിരിക്കാൻ പറ്റില്ല. വളരെ ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിരിക്കാൻ എങ്ങനെ നമ്മൾ പിരിക്കും? വളരെ പിരിക്കണമെന്ന് വേണ്ടേ? ഒരു പൊടിയായി കഴിഞ്ഞാൽ പിന്നെ അതിനെങ്ങനെ പിരിക്കും? പിരിക്കാൻ വയ്യാത്ത ഒരു പൊടിയായി കഴിഞ്ഞാൽ. അപ്പൊ അവിടെയും പിന്നെ സങ്കല്പം കൊണ്ട് പിരിക്കണം, മനസ്സുകൊണ്ട് അങ്ങനെ പിരിക്കണം. അവിടെയും അവയവി അവയവി അവയവി അവയവം എന്നുള്ള രീതിയിൽ നമുക്ക് സങ്കല്പിക്കാവുന്ന പൊടിയെ വരെ പിരിക്കുക. അങ്ങനെ പിരിച്ചു പിരിച്ചു തന്നാൽ നമുക്ക് പിന്നെ സങ്കല്പം കൊണ്ടും പിരിക്കാൻ വയ്യാത്ത രീതിയിലെത്തുമ്പോൾ പിന്നെ നമ്മുടെ സങ്കല്പങ്ങൾക്ക് ആധാരമായിരിക്കുന്ന ബോധശേഷി, അതാണ് ഈ പറയുന്നത്. കാരണം ഭൗതികമായി പിരിക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട്, ഒരു പരിധിവരെ നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ സങ്കല്പം കൊണ്ട് പിരിക്കേണ്ടി വരും. സങ്കല്പം കൊണ്ട് പിരിച്ചാലും പിന്നെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. എത്ര ചെറിയ സൂക്ഷ്മത്തെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും, അത് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അവിടെ ഒരു പിന്നെ സങ്കല്പത്തിന് ആധാരമായ ബോധം മാത്രം ശേഷി. അപ്പൊ പ്രപഞ്ചം മൊത്തം ഒരു അവയവിയാണ്. പ്രപഞ്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയല്ല, സൗരയൂഥമല്ല, ഗാലക്സികളും എല്ലാം കൂടെ ചേർന്ന് അതിവിപുലമായ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു അവയവിയായി സങ്കല്പിച്ചാണ് നമ്മൾ അതിനെ ഇങ്ങനെ പിരിക്കുന്നു. പിരിച്ചു പിരിച്ചു പിരിച്ച് സൂക്ഷ്മമായ ഒരു പൊടി എന്ന് പറയുന്ന ഒരു അവയവി എടുത്താൽ പിന്നെ പിരിച്ചു പിരിച്ച് ചെല്ലുമ്പം സങ്കല്പം കൊണ്ട് പിരിക്കേണ്ടി വരും. സങ്കല്പം എന്ന് പറയുന്നത് നടക്കുന്ന ഇവിടെ നമ്മുടെ ബോധത്തിലാണ്. പിന്നെ പിരിക്കാൻ വയ്യാതെ വരും. അപ്പൊ ബോധശേഷി ഇതും ഒരു യുക്തിയാണ്, യുക്തിപരമായ ഒരു ചിന്തയാണ്. അങ്ങനെ പിരിക്കുന്നവന്റെ ആ ബോധം മാത്രമായി ശേഷിക്കുന്നു എന്നും ആണ് ഇവിടെ പറയുന്നത്. അത് മൂന്നിന് ഉദാഹരണം പറഞ്ഞു. ഇവിടെ ആ സിദ്ധാന്തം പറയുന്നു. ഓരോന്നതായി അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാൽ, അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാൽ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഞാൻ ഇതുവരെ പറഞ്ഞിരുന്നത്? ഇവിടെ കൂട്ടിച്ചേർക്കണം അവയവി. അത് ഗുരുവിന്റെ സംഭാഷണത്തിൽ അത് അവയവി എന്നുള്ള പദം തന്നെ എടുത്തു പറയുന്നുണ്ട്. അവയവിയിൽ നിന്ന് അവയവം പിരിച്ചു മാറ്റണം എന്ന് മനസ്സിലാകണം, എന്നാലേ ഇത് മനസ്സിലാവും. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മളൊരു അവയവി ഭാഗങ്ങളുള്ളതായി കൽപ്പിച്ച നമുക്ക് പ്രപഞ്ചത്തെ എടുത്ത് പിരിക്കാൻ പറ്റും. പക്ഷെ സങ്കല്പം കൊണ്ട് പറ്റും. പക്ഷെ നൂലും വസ്ത്രം എടുക്കുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഭൗതികമായി തന്നെ അതിനെ വിഭജിക്കാം. ഭൗതികമായി വിഭജിച്ചാൽ നൂല് കിട്ടും, അതിനെടുത്ത് വിഭജിച്ചാൽ കുറച്ച് കഴിവ് നമുക്ക് വിഭജിക്കാൻ പറ്റത്തില്ല. അത്രയും സൂക്ഷ്മമായി പൊടിയായിപ്പോ. അപ്പൊ പിന്നെ സങ്കല്പം കൊണ്ട് വിഭജിക്കുന്നു. എന്തായാലും നമ്മളവിടെ കൂട്ടിച്ചേർക്കണം ഒരവയവിയെ ഓരോന്നതായി അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാൽ ഉലകമില്ല, പ്രപഞ്ചമില്ല. അപ്പോ ഈ പ്രപഞ്ചത്തെ നമുക്ക് പിരിച്ചു വേറാക്കാൻ പറ്റില്ല, സങ്കല്പം കൊണ്ടേ പറ്റും. അപ്പൊ പ്രപഞ്ചത്തെയാണ് ഇവിടെ പറയുകയാണെങ്കിൽ പ്രപഞ്ചമാകുന്ന അവയവി എന്നറിയുന്നു എന്ന് നമ്മൾ ധരിക്കുന്ന അർത്ഥം മനസ്സിലാവുന്നു. അവയവിയാണ് ഗുരുവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പദ്യത്തില് അവയവി എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ സംഭാഷണത്തിൽ അത് പറയുന്നുണ്ട്. ഗുരു പറയുന്ന അവയവിയുടെ കാര്യമാണ്. അപ്പൊ അവയവി ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന എന്തായിരിക്കും? അവയവം. അവയവി വസ്ത്രം, അവയവം നൂല്. അവയവങ്ങളെയൊക്കെ അങ്ങ് പിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവയവിയില്ല. പക്ഷെ അവിടെ അവയവമുണ്ട്, അവിടെ ബോധമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവയവം ശേഷിക്കുന്നു. പിന്നെ ആ അവയവങ്ങളെ ഓരോ നൂലിനായിട്ടെടുത്ത് അതിനെ അവയവിയാണെന്ന് അറിഞ്ഞിട്ട് അതിനെ നമുക്ക് പിരിച്ചെടുക്കാം പഞ്ഞിയായിട്ട്. അതാണ് മൂന്നില് പറഞ്ഞത്. അപ്പോഴും അവയവി പോയി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ശേഷിക്കും? അവയവം. അത് നമുക്ക് ഭൗതികമായി പിരിക്കാൻ പറ്റും. ഏറ്റവും സ്ഥൂലമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ നമുക്ക് ഭൗതികമായി പിരിക്കാൻ പറ്റില്ല. അവയവങ്ങൾ ഏറ്റവും സൂക്ഷ്മമായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ അവയവിയെന്നോ അവയവമെന്നോ തിരിച്ചറിയാൻ വയ്യാത്തതാണ്. അവിടെയും സങ്കല്പം കൊണ്ടേ പിരിക്കാൻ പറ്റും. അപ്പോ ഭൗതികമായി പിരിക്കാൻ പറ്റിയ സ്ഥലത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതാണ് അവിടെ വാസ്തു തന്തുവിധു എന്ന് പറയുന്ന അതാണ് അവിടെ പറയുന്നത്. മൂലഭൂതപ്രഘാതം എന്ന് പറയുന്നത് പഴയകാലത്തെ ഒരു സങ്കല്പമാണ്. പണ്ടൊക്കെ അങ്ങനെ സങ്കല്പിച്ചിരുന്നു. എന്താണ് ഈ പ്രപഞ്ചത്തിന് അടിസ്ഥാനമായിരിക്കുന്നത് പഞ്ചഭൂതങ്ങളാണ്, ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ എന്ന് പറയുന്നത് തന്മാത്രകളാണെന്നുള്ള പഴയൊരു സങ്കല്പമാണ്. അന്ന് മനുഷ്യർക്ക് ഈ എലിമെന്റ്സിനെ കുറിച്ചൊന്നും ബോധമില്ലായിരുന്നു. അപ്പൊ അന്ന് സങ്കല്പിച്ചാണ് പഞ്ചഭൂത സിദ്ധാന്തം. ഇന്നത് ഭൗതികശാസ്ത്രം അതിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല പറയുന്നത്. ഇന്നതൊരു വലിയ സംഭവമായിട്ട് നമ്മൾ പറയരുത്. പറയുമ്പോൾ അത് പഴയൊരു കാഴ്ചപ്പാടാണെന്നുള്ള രീതിയിൽ തന്നെ പറയുന്നു. ഇന്ന് പഞ്ചഭൂത സിദ്ധാന്തം ഒന്നും ആരും അംഗീകരിക്കുന്നു. പണ്ട് പഞ്ചഭൂത സിദ്ധാന്തം എന്തുകൊണ്ട് സ്വീകരിച്ചോ? നമുക്ക് അഞ്ചിന്ദ്രിയങ്ങൾ, അതുകൊണ്ട് അഞ്ച് ഭൂതങ്ങളെന്നൊരു യുക്തി. നമുക്ക് അഞ്ചിന്ദ്രിയങ്ങളാണുള്ളത്, അഞ്ചിന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഗ്രഹിക്കുന്നു, അതുകൊണ്ട് അഞ്ച് ഭൂതങ്ങൾ. പിന്നെ അതിന്റെ പിന്നിലേക്ക് സങ്കല്പിച്ചതിന്റെ സൂക്ഷ്മം അങ്ങനെ. ഇന്ന് ഭൗതിക പ്രപഞ്ചത്തെ അങ്ങനെയൊന്നും പറഞ്ഞാൽ അതൊക്കെ വെറും ബാലിശമായി. പിന്നെ തത്വചിന്തയിൽ അതൊക്കെ പറയാം. തത്വചിന്തയിൽ ഇവിടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ അങ്ങനെ പറയാം. കാരണം തത്വചിന്തയ്ക്ക് ഒരിക്കലും വസ്തു യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധം വേണമെന്ന് നിയമമില്ല. തത്വചിന്തയുടെ പ്രത്യേകതയാണ്. തത്വചിന്തയുടെ വിഷയം വസ്തു യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് ട്രൂത്ത്, വസ്തു യാഥാർത്ഥ്യം, അതുമായിട്ട് ബന്ധം വേണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഇവിടുത്തെ ഈ സംഗതി എന്ന് പറയുന്നത് അവയവം അവയവി എന്നുള്ള ഇതിനെ കുറിച്ച് പറയുകയാണ്. അപ്പോ അത് തത്വചിന്താപരമായ ഒരു വിശകലനമായിട്ട് തന്നെ മനസ്സിലാക്കണം. കാരണം നമുക്ക് ചിന്തിക്കാൻ, നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയാതെ വരുന്ന ഒരു വിഭജനമെന്ന് പറയുമ്പോൾ പിന്നെ ശേഷിക്കുന്ന എന്താണ്? നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന ബോധം, അത് ശേഷിക്കുന്നു. അത് തത്വചിന്തയുടെ ദർശനത്തിന്റെ വെളിച്ചത്തിൽ തന്നെ മനസ്സിലാകും. അങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഓരോന്നതായ അവയവം മുഴുവൻ പിരിച്ച് വേറാക്കിയാൽ ഒരവയവിയുടെ അവയവങ്ങളെ മുഴുവൻ പിരിച്ച് വേറാക്കിയാൽ അവയവി എന്നുള്ളതിനാണ് അവർ പ്രാധാന്യം. ഉലകമില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രപഞ്ചമില്ല എന്ന് വെച്ചാൽ ഇത് നമ്മൾ സങ്കല്പികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അത്രേ പറ്റുമല്ല. ഉലകത്തെ ആർക്കും പിരിച്ച് വേറാക്കാൻ പറ്റത്തില്ല. ഉലകത്തെ പിരിച്ച് വേറാക്കണമെങ്കിൽ എന്ത് വേണ്ടി വരും? നമ്മുടെ ശരീരത്തെയും പിരിച്ച് വേറാക്കണം. വസ്ത്രത്തെ എടുത്ത് പിരിക്കുമ്പോൾ ശരീരത്തെ പിരിക്കാൻ പറ്റും. സങ്കല്പത്തിലാണ്. അങ്ങനെ സങ്കല്പത്തിൽ നമ്മൾ ഏറ്റവും സ്ഥൂലമായ ഈ പ്രപഞ്ചത്തെയായാലും ഏറ്റവും സൂക്ഷ്മമായ പ്രപഞ്ചത്തിന്റെ കണങ്ങളെയായാലും ശരി, സങ്കല്പത്തിലൂടെ നമ്മൾ വേർതിരിച്ചാൽ നമ്മൾക്ക് അസാധ്യമായിത്തീരും വേർതിരിക്കുക. സങ്കല്പ സാധ്യമല്ലാതെ വരും ആ പിരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഒരു ഭൂതത്തെയും കാണാൻ പറ്റില്ല, അവയവത്തെയും കാണാൻ പറ്റില്ല, അവയവിയും കാണാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ പിന്നെ എന്താണ് ബോധം എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ സങ്കല്പത്തിനും ആധാരമായിരിക്കുന്ന ബോധം. ഉലകമില്ല വിചിത്രമത്രേ. വിചിത്രം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പറഞ്ഞത്? കാരണം പ്രപഞ്ചത്തെ നമ്മൾ യാഥാർത്ഥ്യമായിട്ട് അറിയുന്നു. നമ്മുടെ അനുഭവം ഇങ്ങനെയാണ്, അവയവവും അവയവി രൂപത്തിലുള്ള ഈ പ്രപഞ്ചം യഥാർത്ഥമായിട്ടാണ് നമ്മൾ അനുഭവം. യഥാർത്ഥമായി എന്ന് വെച്ചാൽ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമായിട്ടാണ് നമ്മൾ അറിയുന്നത്. നമ്മുടെ അനുഭവം എങ്ങനെയാണ്? നമ്മുടെ അനുഭവം, നമ്മുടെ വ്യവഹാരം, നമ്മുടെ പ്രവൃത്തികളെല്ലാം തന്നെ പ്രപഞ്ചത്തെ യഥാർത്ഥമായി സ്വീകരിച്ചുകൊണ്ടാണ്, അല്ലാതെ ആർക്കും പ്രവർത്തിക്കാൻ പറ്റില്ല. ഈ പ്രപഞ്ചം മിഥ്യയാണെന്നൊക്കെ പറയുമ്പോഴും ആ പ്രവർത്തിക്കുന്നവരെന്താണോ പ്രപഞ്ചത്തെ പൂർണമായും യഥാർത്ഥമായി സ്വീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്, അതിൽ യാതൊരു സംശയമില്ല. ഗുരുവിന്റെ സാമൂഹ്യ പ്രപഞ്ചം മിഥ്യയാണെന്നുള്ളതാണ് ഗുരുവിന്റെ സിദ്ധാന്തം. പക്ഷെ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എന്താണ്? പ്രപഞ്ചം യഥാർത്ഥമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന എന്തുകൊണ്ട്? മനുഷ്യന്റെ ദുഃഖം യഥാർത്ഥമാണ്, അവന്റെ പ്രശ്നങ്ങൾ യഥാർത്ഥമാണ്. അപ്പോ ദുഃഖം യഥാർത്ഥമാണ്, പ്രശ്നങ്ങൾ യഥാർത്ഥമാണെങ്കിൽ അതിന് യഥാർത്ഥമായ പരിഹാരം വേണം. ആ യഥാർത്ഥമായ പരിഹാരത്തിന് പറയുന്ന പ്രായോഗികമായ പരിഹാരം. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രപഞ്ചത്തെ യഥാർത്ഥമായി അംഗീകരിച്ചുകൊണ്ട്, അത് അംഗീകരിക്കുക എന്ന് പറയാം, സിദ്ധാന്തം വേറെ, പ്രപഞ്ചം മിഥ്യയാണെന്നുള്ള ഒരു സിദ്ധാന്തം. അത് സയൻസിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോ ഇതെല്ലാം എന്താണ്? ഊർജമാണ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ ഭൗതികമായ നിയമങ്ങൾ അതിനെ യഥാർത്ഥമായി അംഗീകരിച്ചുകൊണ്ട് സയൻസ് പ്രവർത്തിക്കുന്നു ഈ ഭൗതിക ലോകത്ത്. അതുപോലെ തന്നെയാണ് മറ്റത് അംഗീകരിക്കുന്നുണ്ട്, എല്ലാം ഊർജമാണ്. പക്ഷെ അങ്ങനെ എല്ലാം ഊർജം എന്ന് അംഗീകരിച്ച ഇവിടുത്തെ ഈ നമ്മുടെ ഭൗതിക ലോകത്ത് അത് കൊണ്ട് മാത്രമൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഭൗതിക ലോകത്തിന്റെ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നു. അതുപോലെ മറ്റൊരു സിദ്ധാന്തം അത് ശരി തന്നെയാണ്. ആണ് ക്ലാസിക്കൽ ഫിസിക്സ് എന്നും ക്വാണ്ടം ഫിസിക്സ് എന്നും രണ്ടായിട്ട് തിരിക്കുന്നു. ക്ലാസിക്കൽ ഫിസിക്സിൽ അവിടുത്തെ നിയമങ്ങളൊക്കെ അംഗീകരിച്ച് പ്രവർത്തിക്കാൻ പറ്റും, മറ്റടുത്ത് വേറെ നിയമങ്ങളാണ്. പക്ഷെ ആ നിയമങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല. ഇവിടെ ഇവിടുത്തെ നിയമങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. രണ്ട് തലമാണ്. അതുപോലെയാണ് അദ്വൈതത്തിൽ ഇതൊക്കെ എന്താണ് പറയുന്നത്? എന്താണ് ഇതൊക്കെ? മിഥ്യയാണ്. അത് ഒരു സിദ്ധാന്തം, കേവലമായ സിദ്ധാന്തം. കേവലമായ സിദ്ധാന്തം എന്ന് വെച്ചാൽ ഒന്ന് യുക്തിയിലൂടെ, ഈ പറയുന്ന യുക്തിയാണ് ഇത്, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും പ്രായോഗികമായി ആർക്കും ചെയ്തു കാണിക്കാൻ പറ്റത്തില്ല, യുക്തിയിലൂടെ വിശദീകരിക്കുന്നതാണ്. അങ്ങനെ യുക്തിയിലൂടെ വിശദീകരിച്ച് ഒരാളെ, ഒരാൾക്ക് വേറൊരാളിനെ ബോധ്യപ്പെടുത്താന്ന് വെച്ചാൽ ഈ പറയുന്ന യുക്തി വേറൊരാൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ശരി, അയാളും പറയും ശരിയാണ്, ബോധം മാത്രമേ. ആ യുക്തി ബോധ്യപ്പെടണം, എന്നാലേ ആ സിദ്ധാന്തം ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെടുത്താം, അങ്ങനെ ബോധ്യപ്പെടുത്താലും പെടുത്തിയാലും എന്ത് ചെയ്യും, കെട്ടിടം അവിടെ തന്നെ നിൽക്കും. നമ്മുടെ എല്ലാ പ്രവൃത്തികളും എന്താണ്, ആ കെട്ടിടത്തിൽ താമസിക്കുന്നു, എല്ലാ കാര്യങ്ങളും കെട്ടിടത്തിൽ ചെയ്യുന്നു. പക്ഷെ യുക്തിയിലൂടെ ബോധ്യപ്പെടുത്താൻ എന്താണ്, ആ കെട്ടിടത്തിന്റെ സ്ഥാനത്ത് ബോധമേ ഉള്ളൂ. അത് കേവലം മറ്റൊരാളെ ബോധ്യപ്പെടുത്തുന്നത് യുക്തിയിലൂടെയാണ്. ആ യുക്തി ബോധ്യപ്പെട്ടാലും ഒരാളത് അംഗീകരിക്കും, അല്ലെങ്കിൽ അംഗീകരിക്കും. പക്ഷെ കെട്ടിടം അവിടെ നിൽക്കും. ഇനി കെട്ടിടത്തെ പൊളിച്ചു കഴിഞ്ഞാലും നമ്മൾ കെട്ടിടത്തെ പൊളിച്ച് കളഞ്ഞു വന്നിരിക്കട്ടെ, എന്നാലും ഒരാൾക്ക് എന്താണ് ബോധമാണെന്നുള്ളത് അംഗീകരിക്കാൻ പറ്റില്ല. കെട്ടിടത്തെ പൊളിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇത് ബോധമാണെന്ന് ഒരിക്കലുമില്ല. ആ ബോധമാണെന്ന് ഒരാൾക്ക് ബോധ്യം വരണമെങ്കിൽ ആ പറഞ്ഞ യുക്തി അയാൾ മനസ്സിലാക്കും. പിരിച്ചു പിരിച്ചു പോയാൽ ഒരു സന്ദർഭത്തിൽ ചിലപ്പോൾ പിരിക്കാൻ പറ്റാതെയാവും, നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ വയ്യാതെയാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ പിരിക്കാൻ പറ്റാതെ, പിന്നെ ശേഷിക്കുന്ന എന്താണ്, ബോധമാണ്. അങ്ങനെ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ എന്താണ്, കെട്ടിടമില്ലാത്തതാണ്, ബോധമാണ് സത്യം എന്ന് മനസ്സിലാക്കിയാലും കെട്ടിടത്തിൽ തന്നെ കയറി താമസിക്കണം. ഇതൊക്കെ മനസ്സിലാക്കി വെച്ചാണ് എന്നുവെച്ചാൽ ഭൗതികമായ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച് മനുഷ്യന് ജീവിക്കാൻ പറ്റും. അപ്പോ അവിടെ എന്താ വരുന്നത്, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഇപ്പൊ ഈ ബോധമാണ് ഇത് മിഥ്യയാണെന്നൊക്കെ അറിയുന്നത് കേവലം വ്യക്തിനിഷ്ഠമായ ഒരാളിന്റെ അറിവിന്റെ അല്ലെങ്കിൽ അനുഭവത്തിന്റെ തരത്തിലുള്ള കാര്യം മാത്രമാണ്. ഭൗതികം എന്ന് പറയുന്നത് എന്താണ്, അത് സമൂഹത്തിന്റെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവന്റെ വാക്കും പ്രവൃത്തിയും മറ്റു കാര്യങ്ങളൊക്കെ അവനീ സാമൂഹികമായ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ തത്വചിന്തയുമായിട്ട് പൊരുത്തപ്പെടുത്തി പ്രവർത്തിച്ചൊന്നും ചെയ്യാനല്ല, അത് കേവലം ഒരു അറിവ് മാത്രമാണ്. കേവലം ഒരു അറിവ്. ചിലർക്ക് അത് അതിനോട് താല്പര്യമുള്ളവർ, ഇഷ്ടപ്പെടുന്നവർക്ക് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നും, അത്രയേ. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണേ. തത്വചിന്ത എന്നൊക്കെ പറയുന്ന ഒരു കൗൺസിലിംഗ് പോലെ ഒരാളെ സഹായിക്കുക, ഉപകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ജീവിതത്തിൽ എന്താണ്, കെട്ടിടത്തെ അംഗീകരിച്ച് തന്നെ മുമ്പോട്ട് പോകണം. മഴയും വെയിലും കൊള്ളാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ആ കെട്ടിടം അവിടെ ഇരുന്നേ പറ്റും. നമ്മൾ ആ കെട്ടിടത്തിന്റെ അകത്തിരുന്നുകൊണ്ട്, ഇതിന്റെ അകത്തിരുന്നുകൊണ്ട് എനിക്ക് ഭാവന എന്താണ്, ഇതൊക്കെ ബോധമാണ്, ഇതില്ലാതെ ഇതെല്ലാം പോയി കേവലം ബോധമാണ്. പക്ഷെ ആ ബോധമാണെന്ന് ഭാവന ചെയ്ത എന്നെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും അത് രക്ഷിക്കില്ല. എന്നെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ എന്ത് വേണം, ഈ കെട്ടിടം തന്നെ ഇവിടെ വേണം. അപ്പോൾ ഈ ഭൗതികമായ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുമ്പോഴാണ് ഒരാൾക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നത്. ആരായാലും ശരി, അവനംഗീകരിച്ച് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. മറ്റേതെന്താണ്, വ്യക്തിനിഷ്ഠമായൊരു കാര്യമാണ് ഒരറിവ്, ഒരു ബോധം. അപ്പൊ ആ ബോധത്തെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് ആ ബോധം ഗുണം ചെയ്യും, അതുകൊണ്ടാണല്ലോ അവര് അതിനെ ആശ്രയിക്കുന്നു. സമൂഹത്തിന് ഗുണം ചെയ്യുന്നത് എന്താണ്, സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുക, തിരിച്ചറിയുക, അതില് കറക്ഷൻ വരുത്തുക എന്നുള്ളതാണ്. അവിടെയാണ്, അതാണ് സമൂഹത്തിന്. അതുകൊണ്ടാണ് രണ്ടായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ വ്യക്തിനിഷ്ഠമായ കാര്യങ്ങൾ എടുക്കുമ്പോൾ അവിടെ അത് ശരി. സമൂഹത്തിന്റെ പ്രശ്നം വരുമ്പോൾ അവിടെ ഭൗതികമാണ്, അവിടെ മുഖ്യമായി വരുന്നത് ഭൗതികമായ യാഥാർത്ഥ്യമാണ്. അതംഗീകരിക്കുമ്പോഴാണ് സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിന് നന്മയെ ഒരാൾ തയ്യാറാവുന്നത്. ഇതിനെ വ്യക്തിനിഷ്ഠമായ ആശയമായും മറ്റതിനെ എന്താണ് സാമൂഹിക യാഥാർത്ഥ്യമായും അംഗീകരിച്ചത് ആണ് ഗുരുവിനെ പോലെയുള്ളവർ പ്രവർത്തിച്ചത്. പിന്നെ ഈ പറയുന്ന ആശയമൊക്കെ ഇവന് ഇത് ബോധമാണെന്നൊക്കെ പറയുന്നത് സമൂഹത്തിന് സർവ്വസാധാരണമായി ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിനൊരു പ്രത്യേക ബ്രെയിൻ ഉള്ളവർക്കേ അത് പറ്റൂ, എല്ലാവർക്കും അത് പറ്റത്തില്ല. ഒന്നാ അത് മനസ്സിലാകത്തില്ല, മനസ്സിലായാൽ തന്നെ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ചുരുക്കം പേർക്കേ അത് പറ്റൂ. സമൂഹത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യനും അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളാണ്. ഇങ്ങനെ ഒരു ആശയത്തെ ഒരാൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ആ വ്യക്തി സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്ന എന്തുകൊണ്ട്, ആ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുന്നതുകൊണ്ടാണ് അംഗീകരിക്കുമ്പോൾ. ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയൊക്കെ വലിയ ബോധമുണ്ടെങ്കിലും ഒരാൾക്ക് സമൂഹത്തെ ആശ്രയിക്കാതെ അയാൾക്ക് അയാളുടെ നിലനിൽപ്പിന് അസാധ്യമായി തീരും. സ്വന്തം നിലനിൽപ്പിന് സമൂഹത്തെ ആശ്രയിക്കേണ്ടി വരും. അപ്പൊ സമൂഹത്തിന് വേണ്ടി പലതും ചെയ്യേണ്ടി വരും, സമൂഹത്തെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടി വരും. ഇത് കേവലം ഒരു എന്താണ് ഒരാശയം എന്ന് പറയുന്നത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അത് യുക്തി കൊണ്ട് ബോധ്യപ്പെടുത്തുന്നു. പിന്നെ അതില് അത് യുക്തി കൊണ്ട് കുറേയൊക്കെ പേർക്ക് ബോധ്യപ്പെടാം. അതിൽ അപൂർവം ചില വ്യക്തികൾ എന്ത് പറയുന്നു, ഇതിന്റെ അനുഭവമാണെന്ന് തിരിച്ചറിയുന്നു ചിലർ. അതും എല്ലാവർക്കും അതില്ല. യുക്തി കൊണ്ട് ബോധിക്കുന്നവരിൽ തന്നെ അപൂർവം പേരാ പറയുന്നത് എന്താണ്, ഇതെന്റെ അനുഭവമാണെന്ന് ക്ലെയിം ചെയ്യുന്നത് വളരെ അപൂർവം പേരാണ്. അതിന് ഇനി ഒരാൾക്ക് യുക്തി കൊണ്ട് ഇത് ബോധ്യപ്പെട്ടെന്നിരിക്കട്ടെ, യുക്തിക്ക് ബോധ്യപ്പെട്ടു, യുക്തിക്ക് ബോധ്യപ്പെട്ട ഒരാൾ ഇതിനെ ഒരു സത്യമായി യഥാർത്ഥമായി അംഗീകരിക്കണമെന്നില്ല, അങ്ങനെയൊന്നുമില്ല. ആ യുക്തി കൊണ്ട് ബോധ്യപ്പെട്ട് എനിക്ക് മനസ്സിലായി, പറയുന്നു നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി, അതിനപ്പുറം ഒരു സത്യമാണ് എന്നൊരാൾ മനസ്സിലാക്കണമെന്നില്ല. ഇനി അതിലപൂർവം പേര് പറയും യുക്തി കൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ടു, പക്ഷെ ഞാൻ അതിനെ ഒരു സത്യമായിട്ടാണ് മനസ്സിലാക്കുന്നതെന്നും അപൂർവം പേര് അതീ പറയും. പിന്നെ അതിൽ അപൂർവം പേര് പറയാ ഇതെന്റെ ഒരു അനുഭവമാണ് എന്ന് പറയും. ഇപ്പൊ വിചിത്രം എന്ന് പറയുന്നത് എന്താണ്, ഭൗതികമായി നമ്മൾ ഈ പ്രപഞ്ചത്തെ യഥാർത്ഥമായി അറിഞ്ഞാലും നമുക്ക് യഥാർത്ഥമായി അറിയാൻ പറ്റും, ആ പ്രപഞ്ചത്തിന്റെ സത്യബുദ്ധിയെ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല, യഥാർത്ഥമായി തന്നെ അനുഭവിക്കണം. പക്ഷെ എന്നാലും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, യുക്തിയിലൂടെ ചിന്തിക്കുമ്പോൾ എന്താണ് ബോധം മാത്രമേ ഉള്ളൂ, അത് മാത്രമാണ് സത്യം എന്ന് ഒരാൾക്ക് അറിയാൻ പറ്റുന്നു. അതാണ് വിചിത്രമെന്ന് പറയുന്നത്. നമ്മൾ സത്യമായി വീടെന്ന് പറയുന്നത് സത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളതിനെ ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണെങ്കിലും ഇങ്ങനെ എന്താണ് ഒരു ദർശനം, ദർശനം എന്ന് വെച്ചാൽ തത്വചിന്ത എന്നുള്ള അർത്ഥത്തിലാണ്. അതിന്റെ വെളിച്ചത്തിന് നോക്കുമ്പോൾ എന്താണ് വീടില്ല, പിന്നെ ഉള്ളത് എന്താണ് ബോധം. ഇതൊരു വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. ബാഹ്യമായ പ്രത്യക്ഷമായ അനുഭവത്തിന് വിരുദ്ധമായ ഒരറിവ്, അതാണ് ബോധമത്രേ എന്ന് പറയുന്നത്. ഇതിന് വൈരുദ്ധ്യമൊന്നുമില്ല, അദ്വൈതികളെ സംബന്ധിച്ച് ഇതിന് വൈരുദ്ധ്യമൊന്നുമില്ല. അവർ പറയുന്നത് എന്താണ്, എന്റെ ബാഹ്യമായ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഈ അനുഭവം അത് സത്യം തന്നെയാണ്, അതുകൊണ്ടാണ് അവരതിന് വ്യാവഹാരിക സത്യം എന്ന് പറയുന്നത്. എന്നാൽ എന്റെ ആന്തരികമായ ഒരു അറിവ് അത് എന്താണ് ഇതിനെ സത്യമായി കാണുന്നില്ല, വീടില്ല. പിന്നെയോ ആകെ ഉള്ളത് എന്താണ്? ബോധം. അങ്ങനെ അപ്പൊ വീട്ടിനെ സംബന്ധിച്ചുള്ള എന്താണ് ബോധം എന്ന് പറയുന്നത്? വീടല്ല, കേവലം ബോധമേ ഉള്ളൂ. പക്ഷെ വീട്ടിനെ സംബന്ധിച്ചുള്ള മറ്റുള്ള എല്ലാ പ്രവൃത്തികളും വീടിനെ യഥാർത്ഥമായി കണ്ടുകൊണ്ട് തന്നെ. ഇത് രണ്ടും മനസ്സിലാവും. അദ്വൈതത്തെ മനസ്സിലാക്കുമ്പോൾ ഇത് രണ്ടും മനസ്സിലാവും. ഇത് ബോധമാണെന്ന് കണ്ട് നമ്മൾ ഇത് ബോധമാണ് എന്നുകൊണ്ട് അങ്ങനെ ഒരു അറിവിൽ ഒരാള് സംതൃപ്തനാണെങ്കിലും മഴ പെയ്യുമ്പോൾ അയാൾ ഓടി എവിടെ കയറും? വീട്ടിൽ തന്നെ കയറും. വീട് യഥാർത്ഥമാണെന്ന് അപ്പോൾ ആ സമയം വീട് യഥാർത്ഥമാണെന്ന് തിരിച്ചറിഞ്ഞേ പറ്റും. അതുകൊണ്ട് എന്താണ് ശങ്കരാചാര്യർ പറയും, ഈ അറിവ്, നിങ്ങളുടെ ഈ അറിവെന്ന് പറയും, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ എന്താണ്, ഇതൊരു കാരകമല്ല. കാരകമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ അറിവ് ഭൗതികമായ എന്തെങ്കിലും മാറ്റം വരുത്തുന്ന ഒന്നല്ല. അത് അറിവ് എന്ന് പറയുന്ന എവിടെ ഇരിക്കും? നമ്മുടെ ബ്രെയിനിൽ തന്നെ ഇരിക്കും അറിവ്. ക്രിയാജനകമല്ല അറിവെന്നും അറിവായി തന്നെ ഇരിക്കും. അറിവിന് മറ്റൊന്നും സാധ്യമല്ല ഈ അറിവ്. ആ സമയം സമൂഹത്തിലെ പ്രവർത്തികളെന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു യാഥാർത്ഥ്യ ബോധം വന്നിട്ട് അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അത് ഈ ബോധമല്ല. ഇതെല്ലാം ബോധമെന്നുള്ള ബോധമല്ല. എല്ലാം ബോധമെന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ആശ്രയിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ സന്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അറിവാണ് ബോധം. വീടെന്ന് പറയുന്നത് കേവലം ബോധമാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? അവിടെ പിന്നെ പ്രവർത്തിക്കാവുന്നില്ലല്ലോ. ബോധം മാത്രം, അതാണ് സത്യം. അപ്പൊ ആ ബോധത്തിന്റെ തലത്തിൽ പിന്നെ പ്രവൃത്തിയൊന്നും നടക്കില്ല. പിന്നെ പ്രവർത്തിക്കുന്നത് ആ ബോധമുള്ള ഒരാൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ഇതിനെ സത്യമായി അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. അപ്പോ സമൂഹത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്താണ്? അവിടെ ബോധം മാത്രമല്ല, ബോധമുണ്ട്, പ്രപഞ്ചമുണ്ട്. ഇതാണ് വിചിത്രമെന്ന് പറയും. രണ്ടിനെ അംഗീകരിക്കേണ്ടി വരും. നിങ്ങളിതൊക്കെ ഒരു വീട് കണ്ടിട്ട് ഇത് ബോധമാണെന്ന് അറിഞ്ഞാലും വീട് അവിടെ തന്നെ നിൽക്കും എന്നിട്ടോ. പിന്നെ ഇത് ബോധം മാത്രമാണെന്ന് അറിയുന്നതുകൊണ്ട് അറിയുന്നവൻ എന്തെങ്കിലും ഒരു സുഖം ഉണ്ടെങ്കിൽ നല്ലത്, നല്ല കാര്യമാണ്. അങ്ങനെയാണ് അദ്വൈതികളൊക്കെ ഇതിനെ, ഇത് എന്റെ വിശദീകരണമല്ല, അദ്വൈതികളൊക്കെ ഇങ്ങനെ ഇത് വിശദീകരിക്കുന്നു. പിന്നെ അതിന്റെ ബാക്കിയാണ് പറയുന്നത്. എന്താണോ വേറാകും ഈ അവയവങ്ങളും എന്നുവെച്ചാൽ ഒരവയവിയുടെ വേറാക്കിയ അവയവങ്ങൾ, പിരിച്ച് വേറാക്കിയ അവയവങ്ങളും ഏവം, ആദ്യത്തെ ആ അവയവിയെ ചെയ്തതെങ്ങനെയോ അതുപോലെ, ആദ്യത്തെ അവയവിയെ അവയവങ്ങളാക്കിയതുപോലെ ആ ഓരോ അവയവങ്ങളെയും അങ്ങോട്ട് ആരായെങ്കിൽ പിന്നിലേക്ക് അന്വേഷിക്കുകയാണെങ്കിൽ, അങ്ങോട്ടെന്ന് വെച്ചാൽ ബാക്കിലേക്ക്, പിറകിലേക്ക് പിറകിലേക്ക് പോകണം. ഓരോ അവയവത്തെയും എടുത്ത് പിരിക്കണം, പിന്നെ അതിന്റെ അവയവങ്ങളെടുത്ത് പിരിക്കണം. അത് വാസസ് തന്തു ഇത് പഞ്ചീതാദി മൂലഭൂത പ്രഭാവം അവിടെ വ്യക്തമാണ്. അങ്ങോട്ടാരായെങ്കിൽ എന്താണ്, എന്താണ് ഇല്ല, എന്തില്ല? അവയവിയുമില്ല, അവയവങ്ങളുമില്ല. എന്നുവെച്ചാൽ നമുക്ക് തന്നെ പിരിക്കാൻ കഴിയില്ല, നമ്മുടെ ബുദ്ധിക്ക് അതില്ല എന്നാണ്. ബുദ്ധിക്ക് പിടികിട്ടുന്നു. അവയവം അവയവി എന്ന് പറയുന്ന ആ പിരിവ് പിന്നെ ഇല്ലാതാകും. നമുക്ക് പിരിക്കാൻ കഴിയാത്തതുകൊണ്ട് അത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്നാണ്. ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളത്. പിന്നെന്താണ്? അഖിലവും നിജബോധമാത്രം. അഖിലവും എന്താണ്? ബോധമാണ്. ബോധം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് തെറ്റിദ്ധാരണയുണ്ടാവും. എന്താണ്? ഓരോ വസ്തുക്കളെയും കുറിച്ച് അറിയുന്ന ബോധം, അതാണെങ്കിൽ മാറിപ്പോകുന്ന ബോധമാണ്, വസ്തുജ്ഞാനത്തെ അല്ല. അതുകൊണ്ടാണ് നിജബോധം. നിജം എന്ന് വെച്ചാൽ സ്വരൂപം. സാറിന് നമ്മൾ പറയില്ലേ, അതിന്റെ നിജസ്ഥിതി അറിയില്ല എന്നുവെച്ചാൽ അതിന്റെ സ്വരൂപം എന്താണെന്നറിയും, വാസ്തവസ്ഥിതി എന്നുള്ള അർത്ഥത്തിലാണ് നിജസ്ഥിതി എന്ന് പറയും. അതുപോലെ നിജബോധം എന്ന് വെച്ചാൽ വാസ്തവ ബോധം, ചിന്തിക്കുന്നവന്റെ സ്വരൂപമായിരിക്കുന്ന ബോധം, അതിനാണ് നിജബോധം എന്ന് പറയുന്നത്. നിജപ്പെടുത്തണമെന്ന് സാറിന് പറയാറുണ്ട്. എന്നുവെച്ചാൽ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. ബോധമല്ല, ബോധത്തെ കുറിച്ചല്ല പറയുന്നത്. ഈ അവയവി എന്ന് പറയുന്നത് കെട്ടിടം അവയവി, അതിന്റെ കട്ടയും തടിയും ഓടുമെല്ലാം അവയവം. ഇനി ഒരു ഓടെടുത്തു കഴിഞ്ഞാൽ അത് അവയവി, അതിനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അവയവം. അതിന്റെ ഒരു ഓട്ടിന്റെ കഷണം എടുത്തു കഴിഞ്ഞാൽ അത് അവയവി, അതിനെ പൊടിച്ചു കഴിഞ്ഞാൽ അവയവം. അല്ല, ഒരു പൊടി എടുത്തു കഴിഞ്ഞാൽ അത് അവയവി, അതിനെ പിരിച്ചു കഴിഞ്ഞാൽ അവയവം. പിന്നെ അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ തോറ്റു പോകും, പിന്നെ നമുക്ക് പിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ശേഷിക്കുന്ന ഒരു ബോധം എന്ന് പറയുന്നത് എന്താണ്? ഈ മാറുന്ന ബോധമല്ല, നിജബോധമാണ്, സത്യമായിരിക്കുന്ന, പരമാർത്ഥമായിരിക്കുന്ന, സ്വരൂപമായിരിക്കുന്ന, ചിന്തിക്കുന്നവന്റെ സ്വരൂപമായിരിക്കുന്ന ബോധം. സച്ചിദാനന്ദം, ആത്മാവ്, ബ്രഹ്മം, സത്ത എന്നെല്ലാം പറയുന്ന സാധു. അല്ല, ബോധത്തിന് പിരിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. നേതി എന്ന് പറയുന്നത് വേറെ രീതിയിലാണ് പറയുന്നത്. നേതി എന്ന് പറയുന്നതല്ല ഇവിടെ പറയുന്നത്. ഇത് എന്താണ്? അവയവി, അവയവം എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു വസ്തുവിനോടുത്ത് പിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഒരു പരിധി കഴിഞ്ഞാൽ ആ വസ്തു അവയവി, അവയവം എന്ന് പിരിക്കാൻ വയ്യാതെ വരും. പിരിക്കാൻ വയ്യാതെ വന്നാൽ എന്താണ്? ആ പ്രവൃത്തി അവിടെ നിൽക്കുന്നു. ഇത് വേറൊരു എന്താണ്, ഒരു എപ്പോഴും മറ്റുള്ളവരടുത്ത് പറയുന്ന രണ്ട് ഉദാഹരണങ്ങളാണ്. ഒന്ന് ഇത് സംഭാഷണം, വേറെ എന്ന് പറയുന്നത് എന്താണ്? തിരയിൽ നിന്ന് എങ്ങനെയാണോ ജലം, ജലത്തിൽ നിന്ന് എങ്ങനെയാണോ തിര അന്യമല്ലാതിരിക്കുന്നു. ഇത് പല ഭാഗത്തും പറയും. ആ ഒരു ഉദാഹരണം പറയും, ഈ ഒരു ഉദാഹരണം പറയും. ഇത് അദ്വൈതത്തെ എന്താണ് മനസ്സിലാക്കാൻ പല ഉപായങ്ങളുണ്ട്. അത് പലതും മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. എന്നാൽ എളുപ്പത്തിൽ ഇങ്ങനെ മനസ്സിലാക്കാം എന്ന് പറയും. എന്ന് പറഞ്ഞ് പറയുന്ന ഒരു ഉദാഹരണമാണ് ഈ പിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പിരിക്കാൻ വയ്യാതാണ്. അത് പിരിക്കാൻ സാധിക്കുന്ന ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങുന്നു. അതിനാണ് വീടിനെ എടുത്ത് കാണിക്കുന്നത്. ഇപ്പൊ പ്രപഞ്ചത്തെ പിരിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സാധിക്കും? സങ്കല്പിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ പ്രപഞ്ചത്തിന്റെ ഓരോ ഭാഗവും നമ്മുടെ ശരീരം ഉൾപ്പെടെ അവയവികളാണ്, അംശമുള്ളവയാണ്. ഇപ്പൊ പിരിക്കുക എന്ന് പറഞ്ഞാൽ അംശങ്ങളാക്കുക, വിഭജിക്കുക, കഷണങ്ങളാക്കുക. അപ്പൊ ആ കഷണം വീണ്ടും അവയവിയാവും. എന്തുകൊണ്ട്? അതിൽ കഷണമുള്ളതുകൊണ്ട്. അങ്ങനെ മുറിച്ച് മുറിച്ച് മുറിച്ച് അവസാനം എന്തോ ഇത് പിരിക്കാൻ വയ്യാതെ ആയാൽ പിന്നെ എന്ത് ശേഷിക്കും? എന്താണ്? നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ലേ ബോധം. ഏത് ബോധം ശേഷിക്കും? നമ്മുടെ സ്വരൂപമായിരിക്കുന്ന ബോധം. ഈ ബോധശേഷിക്കും എന്ന് പറയുന്നതിന് ഒരു പ്രധാനമായ കാരണം, ഇവിടെ ഭൗതികമായി ഒരു വസ്തുവിനെ പിരിക്കുന്നതിനൊരു പരിമിതിയുണ്ട്. പൊട്ടിക്കുക പൊട്ടിക്കുക, പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സങ്കല്പം കൊണ്ടേ അത് സാധിക്കും. ഏറ്റവും വലുതാണെങ്കിലും സങ്കല്പം കൊണ്ടേ സാധിക്കും, ഏറ്റവും ചെറുതാണെങ്കിലും സങ്കല്പം കൊണ്ടേ സാധിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുമ്പോൾ തന്നെ ഒരു കെട്ടിടത്തിന്റെ ഉദാഹരണം പറയും. ആ കെട്ടിടം നോക്കുക, അതിനെ പിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരാൾക്ക് ഇന്ന് കെട്ടിടം പൊളിക്കാൻ പറ്റും? അല്ലല്ലോ. അപ്പൊ പിരിക്കുക എന്ന് പറയുന്നത് ഇവിടെ അദ്വൈതികൾ പറയുമ്പോൾ അത് കേവലം സങ്കല്പത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പൊ സങ്കല്പം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ആധാരം എന്താണ്? ബോധമാണ്. അപ്പൊ സങ്കല്പത്തിൽ നമ്മൾ പിരിച്ചു കഴിഞ്ഞാൽ ഭൗതികമായി പിരിക്കുന്നതായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നത് എന്താണ്? ആ സങ്കല്പിക്കുന്നത് അടുത്തുള്ള ബോധമാണ്, അല്ലാതെ ഘട്ടമല്ല എന്നാണ് പറയുന്നത്. സങ്കല്പത്തിലൂടെ മാത്രം സാധിക്കാവുന്ന ഒരു കാര്യമാണ് പ്രപഞ്ചത്തെ പിരിക്കുക എന്ന് പറയുന്നത്. അതാ മനുഷ്യരുടെ സാധിക്കുന്ന കാര്യമാണ്. ഒരു കെട്ടിടം പോലും അങ്ങനെ പിരിക്കാൻ പറ്റില്ല. ഇത് സങ്കല്പത്തിൽ അദ്വൈത പ്രക്രിയകളെന്ന് പറയും. അദ്വൈത മനസ്സിലാക്കുന്നു ഇതെല്ലാം സങ്കല്പികമാണ്, സങ്കല്പത്തിൽ ചെയ്യുന്ന. അത് വേറെ, അത് ശരിക്കും എണ്ണുന്ന കാര്യം പറയാം. ആ ദൈവദേശകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒഴിവിലൊടുക്കുക എന്ന് പറയുന്ന ഒന്നിന് പറഞ്ഞിരിക്കുന്ന ഉദാഹരണം തന്നെയാണത്. ഇതുപോലെ മറ്റു രീതിയാണ് എന്താണ്, നിങ്ങൾ കുറെ വസ്തുക്കളെ കൂട്ടിയിട്ടിട്ട് ഓരോന്നായിട്ട് എണ്ണുക, എണ്ണി എണ്ണി എണ്ണി ആ എണ്ണുന്ന വസ്തു തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുവരും, എണ്ണമൊന്നും ഇല്ലാതെ വരും. എണ്ണുക എന്ന് പറയുന്ന പ്രക്രിയ അവിടെ നിന്നു പോകും. ആ അത് എണ്ണുക എന്ന് പറയുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. അതും ഈ പറയുന്ന നേതി നേതി അല്ല, ഈ പറയുന്ന കാര്യമല്ല. നേതി നേതി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വ്യാഖ്യാനിക്കും. കാരണം എന്തുകൊണ്ടല്ല എന്ന് പറയാം, ഇത് ഒഴിവിലെടുക്കത്തിൽ പറയുന്നതാണ്. അത് എണ്ണുന്ന കാര്യം തന്നെ അവിടെ പറയുന്നു. തമിഴിൽ ഒഴിവിലെടുക്കുകയാണെന്ന് ആണെന്ന് തോന്നുന്നു. തമിഴിലവിടെ ഞാൻ വായിച്ചിട്ടുള്ള എണ്ണിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, എണ്ണുന്ന വസ്തുക്കൾ തീർന്നു കഴിഞ്ഞാൽ എന്ത് വരും, കണ്ണിൽ എണ്ണുക എന്ന് പറയുന്ന പ്രവൃത്തി ഇല്ലാതെ വരും. ഇതെല്ലാം വേറെ വേറെ പ്രക്രിയകളാണ്, എല്ലാം ഒന്നല്ല. കണ്ണ് നിശ്ചലമാകുന്നു, കണ്ണ് എണ്ണാതിരിക്കുന്നു. എണ്ണുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി, എണ്ണുന്ന കണ്ണുകൊണ്ടല്ലേ എണ്ണുന്നു, നമ്മൾ നോക്കി എണ്ണുകയാണ്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നൂറ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് എണ്ണുന്നില്ല. അപ്പോ എങ്ങനെയാണോ എന്താണ് കണ്ണ് നിശ്ചലമാകുന്നത്, അതുപോലെ മനസ്സ് നിശ്ചലമാകണം എന്നാണ് പറയുന്നത്. അതൊരു ഉദാഹരണം അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അത് വേറെടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് അത് പറയുന്നു. അത് വാഴയുടെ ഉദാഹരണം പറയും. എന്നുവെച്ചാൽ ഈ പെണ്ടി ഇല്ലാത്ത വാഴ, അതിന്റെ ഓരോ പൊളയായിട്ട് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവസാനം എന്തുവരും, കണ്ണ് കാണാൻ പോളയില്ലാതെ വരും. അപ്പൊ കണ്ണെന്ത് ചെയ്യുന്നു, നിശ്ചലമാകുന്നു. മനസ്സ് സ്പന്ദിക്കുന്നു ആത്മാവിൽ നിന്നും അല്ലെങ്കിൽ ബോധത്തിൽ നിന്നും. മനസ്സ് സ്പന്ദിക്കാതിരിക്കുന്നു എന്നുവെച്ചാൽ അത് പ്രവർത്തിക്കാതിരിക്കുന്നു. ഈ മനസ്സ് സ്പന്ദിക്കുന്നു സ്പന്ദിക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് വാസിഷ്ഠത്തിന്റെ ഒരു പ്രക്രിയയാണ്. അതാണ് ഇവിടെ പറയുന്നത്. വാസിഷ്ഠത്തിന്റെ ഒരു സ്വാധീനവും പിന്നെ ഈ തമിഴിന്റെ സ്വാധീനവും എല്ലാം കൂടി ചേർത്തിട്ടാണ് ഗുരു അങ്ങനെ എഴുതിയിരിക്കുന്നത്. രണ്ടുമാണ്. സ്പന്ദനം എന്ന് പറയുന്ന ആശയം വരുന്ന മുഴുവൻ വാസിഷ്ഠത്തിൽ നിന്ന്. അവിടെ എപ്പോഴും പറയും ബോധത്തിൽ നിന്ന് ഇങ്ങനെ എന്താണ് ശക്തി സ്പന്ദിച്ചാണ് പ്രപഞ്ചം ഉണ്ടായെന്ന് പറയും. ബാലകൃഷ്ണൻ നായർ സാറിന്റെ വ്യാഖ്യാനം നോക്കിയാൽ കാണും. സാർ എപ്പോഴും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഈ വാസിഷ്ഠത്തിന്റെ സ്വാധീനമാണ്. നമ്മളെല്ലാവരും എന്തെങ്കിലും വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമ്മളിൽ സ്വാധീനം ചെലുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവരിലും ആ സ്വാധീനം വരും. ആരായാലും ഇതൊക്കെ ചിന്തിക്കും. അതേസമയം ശങ്കരാചാര്യ സ്പന്ദനത്തെ കുറിച്ച് അധികം പറയത്തില്ല. പറഞ്ഞിട്ടുണ്ട്, വളരെ അപൂർവമാണ്. ശങ്കരാചാര്യ പ്രക്രിയ വേറെയാണ്, അധ്യാസമാണ്. അതിനനുസരിച്ചാ പറയും. സ്പന്ദിക്കുക സ്പന്ദിക്കാതിരിക്കുക, മനസ്സ് സ്പന്ദിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് വാസിഷ്ഠത്തിന്റെ രീതി.